ഇന്നലെ എന്താ ചോദിച്ച്? ശ്രീനാരായണ ധർമ്മത്തെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞാണ് കുറച്ച്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം ആത്മാനന്ദ സ്വാമി എഴുതി 1924 പറയും, ഒന്നിയില് 24 അല്ലെങ്കിൽ 25. അത് പ്രസിദ്ധീകരിച്ചത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ധർമ്മം പത്രത്തിൽ എന്നാണ്. ഇതിന് വ്യാഖ്യാനം എഴുതിയാണ് എഴുതിയിരിക്കുന്നത്. അത് ശ്രീനാരായണ തീർത്ഥർ. പിന്നെ അത് ശ്രീ മാസികയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ തീർത്ഥർ തന്നെ ഒരു മാസിക നടത്തിയിരുന്നു, അതിനും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒടുവിൽ ശിവരി എന്നൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത് വളരെ പിൽക്കാലത്താണ്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് അവതാരിക ഒരാശംസ പോലെ എന്നെഴുതിയത് ആത്മാനന്ദ സ്വാമി. അതിലദ്ദേഹം എഴുതിയിരിക്കുന്നത് 39 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പുസ്തകം താൻ എഴുതിയെന്നാണ്. അപ്പൊ ഈ 1925-ന് ശേഷം 39 വർഷം കഴിഞ്ഞാണ് ശിവരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത് ഒരു പുസ്തക രൂപത്തിൽ. അതിൽ ആത്മാനുസ്വാമി പറഞ്ഞിരിക്കുന്നത് ഗുരുവിന്റെ ഉപദേശങ്ങൾ കേട്ട് അത് സംസ്കൃത പദ്യത്തിലാക്കി ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ച് ആവശ്യമുള്ള തിരുത്തുകളൊക്കെ വരുത്തി പുസ്തകരൂപത്തിലാക്കി. ഇക്കാര്യം തന്നെ തീർത്ഥരും പറയും. ഇങ്ങനെ ഒക്കെയാണ് അത് എഴുതിയത്. അപ്പൊ ഇന്ന് കിട്ടുന്ന ശ്രീനാരായണ ധർമ്മത്തിൽ അത് പല പദ്യങ്ങളിലും സംസ്കൃതത്തിൽ സന്ധി ദോഷങ്ങളും ഒരുപാട് തെറ്റുകളുമുണ്ട് പല ഭാഗത്തിലും. അതൊരു പക്ഷെ കാലപ്പഴക്കം കൊണ്ട് വന്നതാണ് ആയിരിക്കാം ഒന്ന്. കാരണം ആത്മാനന്ദ സ്വാമി എന്ന് പറയുന്നതാണ് എഴുതുമ്പോൾ അങ്ങനെ ഒരു തെറ്റൊന്നും വരത്തില്ല. ചെറിയ നിസാര തെറ്റുകളാണ്, വലിയ തെറ്റുകളൊന്നും. ആത്മാനന്ദ സ്വാമിയുള്ള അന്നത്തെ ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതനായിരുന്ന AR രാജരാജവർമ്മ പോലും അംഗീകരിച്ച ഒരു പണ്ഡിതനാണ് ആത്മാനന്ദ സ്വാമി. അപ്പൊ അങ്ങനെയുള്ള ചെറിയ തെറ്റുകളൊന്നും മുടങ്ങി വരുത്തേണ്ട കാര്യമില്ല. പക്ഷെ അത് കാലക്രമേണ അതിൽ കടന്നുകൂടിയതാകാനേ വഴിയുള്ളൂ. കാരണം അദ്ദേഹം എഴുതിയിട്ട് ഇത് 19 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തന്നെ അവതാരി എഴുതുന്നത്. അപ്പോ ആ തെറ്റുകൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും തിരുത്താന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആരും അത് നോക്കുക തിരുത്തിയൊന്നും ചെയ്തിട്ടില്ല. അതിനൊരു ശ്രമം നടത്തിയിട്ടുള്ള തിരുത്തിയിട്ടില്ല. അതിൽ കുഴപ്പമുണ്ടെന്നുള്ളത് ഡോക്ടർ ഭാസ്കരനാണ് അതിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തെ അദ്ദേഹം അവിടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നടത്തൊക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, പ്രശ്നമുണ്ടെന്നുകൂടി മനസ്സിലായി. പക്ഷെ ഒന്നും അങ്ങനെ കാര്യമായി തിരുത്തൊന്നും വരുത്തിയിട്ടില്ല. തിരുത്തേണ്ടതാണത്, സംസ്കൃതമാണ്. പിന്നെ ശിവരി എന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിലെ തെറ്റുകൾ തിരുത്തി പ്രസിദ്ധീകരിക്കും. പണ്ടൊരിക്കൽ ഞാൻ പ്രസിദ്ധീകരിച്ചായിരുന്നു ഇവിടെ നിന്ന് മുമ്പ്. അത് ഞാൻ അതിന് സംസ്കൃതം മുഴുവൻ മാറ്റി വെച്ചിട്ട് മലയാളം മാത്രം എടുത്ത് ഓർമ്മയുണ്ടോ? നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിദ്ധാന്തങ്ങളൊന്നും ഉണ്ട്. ശ്രീനാരായണ ധർമ്മം ഞാൻ ഓർമ്മ എനിക്ക് തോന്നുന്നു. ഈ പേരാരെങ്കിലും മാറ്റുമെന്നറിയത്തില്ല. ശ്ലോകമൊന്നും ഇല്ലാതെ മലയാളം മാത്രം. എന്തായാലും അന്ന് സിദ്ധാന്തം എന്നാണോ പേരിട്ടതെന്നറിയത്തില്ല. കാരണം അന്ന് വി അശോകനായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പുള്ളി ഇനി അങ്ങനെ പേരിട്ടോന്ന് എനിക്കറിയത്തില്ല. കാരണം അതിനൊരു കാരണം ഇതാണ്, അതിൽ സംസ്കൃതത്തിൽ ഒരുപാട് തെറ്റുകളാണ്. തെറ്റ് ഞാൻ തിരുത്തുന്നത് ഇനി ആരെങ്കിലും അതിലാക്ഷേപം പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്തിയില്ല. അതുകൊണ്ട് സംസ്കൃതം അങ്ങ് മാറ്റി വെച്ചിട്ട് മലയാളം മാത്രം ഒരിക്കൽ പ്രസിദ്ധീകരിച്ച്. അപ്പൊ അത് ആത്മാനസ്വാമിയും തീർത്ഥരും പറയുന്നത് ഇത് ഗുരു കേട്ട് തിരുത്തി എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു മാസം കൊണ്ടോ മറ്റോ എഴുതിയെന്നാണ് ആത്മാനുസ്വാമി പറയുന്നത്. ആത്മാനുസ്വാമിക്ക് അതൊരു വിഷയം അല്ല ഒരു മാസം കൊണ്ട് എഴുതുന്നതെന്ന്. കാരണം അദ്ദേഹത്തിന് അത്രയും സംസ്കൃതത്തിൽ അത്രയും പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ഒരു ദിവസം കൊണ്ട് എഴുതാൻ ഇത്രയും പദ്യം, അത്രയും അറിവുള്ള ആളായിരുന്നു. പിന്നെ അതിനകത്ത് അതിന്റെ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഷയങ്ങൾ പറയുന്നത് ഇന്ന് അപ്രസക്തമായ കാര്യങ്ങളാണ്. ഇന്ന് ശ്രീനാരായണ ധർമ്മം എന്നുള്ള രീതിയിൽ ആ പുസ്തകത്തെ പ്രസിദ്ധീകരിക്കുന്നതിൽ പല പല പ്രശ്നങ്ങളുണ്ട്. കാരണം അതിനകത്തുള്ള പല വിഷയങ്ങളും കാലകാരണപ്പെട്ടു. ഇന്നത് അതിനൊന്നും യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യമാണ്. അത് അങ്ങനെ വരാൻ കാരണം ഇതിന് സ്മൃതിയുടെ, പ്രത്യേകിച്ച് മനുസ്മൃതിയുടെ വലിയ സ്വാധീനമാണ്. മനുസ്മൃതിയുടെ സ്വാധീനം എങ്ങനെ അതി വന്നു, അത് സാധാരണ സംസ്കൃത പണ്ഡിതന്മാർക്ക് എഴുതുമ്പോൾ അങ്ങനെ വരും. പിന്നെ ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചു എന്ന് പറയുന്നപ്പോൾ ഗുരുവിനെ ആരെങ്കിലും എന്തെങ്കിലും എഴുതി വായിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണോ എന്ന് ചോദിക്കത്തേ ഉള്ളൂ. അല്ലാതെ കവിഞ്ഞ് ശരിയെന്ന് പറയും. ഗുരുവാരുടെ അഭിപ്രായത്തെ അങ്ങനെ നിരുത്സാഹപ്പെടുത്തത്തില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചു. ആത്മാനന്ദ സ്വാമി എഴുതി, ഗുരു ശരിയെന്ന് പറഞ്ഞു. അത് ആത്മാനന്ദ സ്വാമിയുടെ അഭിപ്രായം തന്നെയാണ്. പലയിടത്തും ഗുരുവിന്റെ ആശയത്തോട് യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല പലയിടത്തും. അതങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത് ഇനി പ്രസിദ്ധീകരിക്കാൻ വേണം. അത് അപ്പടി പ്രസിദ്ധീകരിച്ച ഇന്നത്തെ സമൂഹം, ഇന്നത്തെ സമൂഹം, ഇന്നത്തെ ലോകം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതോട് യോജിക്കാത്ത രീതി കാര്യം. അതേറ്റവും പുരോഗമനപരമായ ഒരു കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ള സാമാന്യ ആൾക്കാർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യം ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് ഗുരുവിന്റെ ആശയമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ വിവാഹപ്രായം 16 വയസ്സെന്ന് പറഞ്ഞു. സ്ത്രീയുടെ വിവാഹപ്രായം 16 വയസ്സെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 1925 എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണ്. അത് ഏറ്റവും പുരോഗമനപരമായ ഒരു ആശയമാണ്. അന്ന് ഇന്ന് മാറി എങ്കിലും 25 പറഞ്ഞു 1929 ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു നിയമം കൊണ്ടുവരുന്നു. അതിനു മുമ്പ് നിയമങ്ങൾക്ക് ശ്രമം നടന്നിട്ടുണ്ട്. സ്ത്രീയുടെ വിവാഹപ്രായം അന്ന് 14 വയസ്സാണ് നിശ്ചയിച്ചത്. 29 നോക്കണം, ഇത് 25. ഇതിന്റെ സമാധിക്ക് ശേഷം ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു, 14 വയസ്സായി. അന്ന് 14 വയസ്സായി. ഇപ്പോ മുസ്ലിങ്ങളെ എതിർത്ത് ശക്തമായിട്ട് എതിർത്ത് കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ തന്നെ അത് മാറ്റി. അവർ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർക്ക് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നവരൊരു അതിനൊരു ഭേദഗതി വരുത്തി. ഇപ്പൊ രണ്ടായി, ഹിന്ദുക്കളുടെ ഇടയിൽ പെൺകുട്ടികൾക്ക് 14 വയസ്സ്. അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നോ എന്നിട്ടും 14 വയസ്സ്. അപ്പൊ ഗുരു എത്ര ദീർഘവീക്ഷണത്തോടുകൂടിയാണ് അക്കാര്യത്തിലൊരു എത്ര പുരോഗമനപരമായി ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കാലത്തിന് അനുസരിച്ചല്ല ചിന്തിച്ചത്. അതിനു മുമ്പ് തന്നെ വിവാഹപ്രായം വളരെ മുമ്പ് 8 വയസ്സായി ഇന്ത്യയിൽ. അത് 10 വയസ്സാകണമെന്ന് പറഞ്ഞപ്പോ ബാലഗംഗാധര തിലകനെ പോലെയുള്ള ആൾക്കാർ ശക്തമായി എതിർത്തു. ഹിന്ദുക്കളുടെ ആചാരത്തിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതതിന് മുമ്പുള്ള കാര്യം, ഞാൻ പറയുന്ന ഗുരുവിന്റെ ഇതിനു ശേഷമുള്ള കാര്യം. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 47 കഴിഞ്ഞ് ഇന്ത്യാ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടു. അപ്പൊ കൊണ്ടുവന്നപ്പോഴും ഈ പറയുന്ന തരത്തിലുള്ള എതിർപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവർക്കറിയാം മുസ്ലിങ്ങൾ ഹിന്ദുക്കളും അത്ര. അപ്പോ ഗവൺമെന്റ് കൊണ്ടുവന്ന് 1947 കഴിഞ്ഞ് സ്വതന്ത്ര ഇന്ത്യയിൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് സ്ത്രീകളുടെ വിവാഹപ്രായം 15 വയസ്സാക്കി. 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആണ് സ്ത്രീകളുടെ വിവാഹപ്രായം 18 വയസ്സാകുന്നത്. ഇതിനിടയ്ക്ക് 15, 16 ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എതിർപ്പും വന്നിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും യാഥാസ്ഥിക ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും എതിർപ്പ്. ഒരു തീരുമാനമാകുന്ന 78 18 വയസ്സാകും. ഇപ്പൊ അത് ചർച്ച നടക്കുന്നത് 21 വയസ്സാകണം. അപ്പൊ 78 വരെ ഗുരു പറഞ്ഞതിന് മുമ്പോട്ട് പോയില്ല, 16 മുമ്പോട്ട് പോയില്ല. അപ്പൊ എത്ര പുരോഗമനപരമായ ഒരാശയമാണ് അന്ന് ഗുരു പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. അന്ന് മറ്റൊരു സാധാരണ ഒരാൾ ചിന്തിക്കാൻ പറ്റില്ല സ്ത്രീയുടെ വിവാഹപ്രായം 18. അത് പിന്നെ ഗുരു കൂട്ടി കൂട്ടി 30 വയസ്സ് ഒരാകാമെന്ന് പറയുന്നു. ഒരു സ്ത്രീയുടെ വിവാഹപ്രായം 30 വയസ്സ് ഒരാകാം എന്നുകൂടെ പറയുന്നു. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീനാരായണ ധർമ്മത്തിൽ നമുക്കെടുത്ത് പറയാമെന്നുള്ള കാര്യം. അത് ഗുരുവിന്റെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ വരുന്നു പുനർവിവാഹം സ്ത്രീകളുടെ കാര്യത്തിൽ. ഈ പുനർവിവാഹത്തിന്റെ കാര്യത്തിലും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും യാഥാസ്ഥിക ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ശക്തമായ എതിർപ്പ്. ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നു ഡോക്ടർ അംബേദ്കറാണ്. അതിനെ വടക്കേ ഇന്ത്യയിൽ വളരെ ശക്തമായ തരത്തത്. അത് എതിർക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പുനർവിവാഹമാണ്. കാരണം നമ്മുടെ സ്മൃതികളിലൊന്നും സ്ത്രീകളുടെ പുനർവിവാഹത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് പാടില്ല എന്നുള്ളതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഉള്ള നിലപാട്. പിന്നീട് നിയമമായി ആകാം, അതിന് കുഴപ്പമൊന്നുമില്ല എന്നായി. അതിൻ്റെ പേരിൽ അംബേദ്കർ മന്ത്രിസ്ഥാനം രാജിവെച്ച്. പിന്നീടൊക്കെയാണ് അത് നടപ്പിലാകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി ഇവിടൊക്കെ. അതും ഗുരുവിൻ്റെ ഒരു പുരോഗമനപരമായ നിലപാടാണ്. അതൊക്കെ ഗുരുവിൻ്റെ സ്വന്തമായൊരു നിലപാടാണ്, സ്മൃതികളിലൊന്നും ഇല്ലാത്തൊരു നിലപാട് പൊതുവെ. അപ്പോൾ എവിടെയെങ്കിലും പറഞ്ഞിരിക്കാം, പക്ഷെ പൊതുവെ പുനർവിവാഹത്തെ അംഗീകരിച്ചിരുന്നില്ല. ചിലയിടത്തൊക്കെ പറയുന്നുമുണ്ട്. പൊതുവായ കാര്യം ഞാൻ പറയുകയാണ്, ഇന്ത്യയിൽ എതിർപ്പുണ്ടായ കാര്യവും പറയുകയാണ്. എന്നാൽ ഇതിനകത്ത് സ്മൃതികളുടെ സ്വാധീനമുണ്ട്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ സ്ത്രീവിരുദ്ധം എന്ന് പറയുന്ന പരാമർശങ്ങൾ ഇതിനകത്തുണ്ട്. അത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ആര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു തകരാറ്. ശ്രീനാരായണ ധർമ്മത്തിൽ മലയാളത്തിൽ നിങ്ങൾ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു പോകുമ്പോൾ ജനങ്ങൾ വായും വിളിച്ച് കേട്ടുകൊണ്ടിരിക്കും. അവർക്ക് ഈ സംസ്കൃതത്തെ എന്തെഴുതിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സംസ്കൃതം അതുപോലെ പറഞ്ഞ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ആത്മാനന്ദ സ്വാമികളിൽ വന്ന സ്മൃതികളുടെ സ്വാധീനമാണ്. ദമ്പതികൾ എന്താണ് പുത്രന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണം. ഗർഭകാലത്ത് സ്ത്രീകൾ പുത്രന് വേണ്ടി, നല്ല പുത്രന് വേണ്ടി, ഈ പുത്രന് വേണ്ടി എന്ന് പറയുന്ന ഈ ആശയം എന്ന് പറയുന്നത് പഴയ പ്രാചീനമായ വൈദികമായ സ്മൃതികളിലുള്ള ഒരാശയമാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പ്രസവിക്കേണ്ടത് പുത്രനെയാണ്, പുത്രിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഇത് ഗുരുവിന്റെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നതല്ല. ഇത് ആത്മാൻ സ്വാമി എഴുതി വെച്ചതാണ്. പുത്രൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. വിദ്യാരംഭത്തെ കുറിച്ച് പറയുമ്പോൾ പറയും, അവിടെ ഇത് പുരുഷ ശബ്ദം പോയി, ബാലൻ, ബാലനെ വിദ്യാരംഭം ചെയ്യിക്കണം, ബാലികയെ വിദ്യാരംഭം ചെയ്യിക്കണമെന്ന് പറയുന്നില്ല. ഈ ബാലൻ എന്ന് പറയുന്നതൊക്കെ എവിടുന്ന് വരുന്നത്? സ്മൃതികളിൽ നിന്ന് വരുന്നതാണ്. ശിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ പെണ്ണും വരും, പക്ഷെ ബാലൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയെ വിദ്യാരംഭം ചെയ്യിക്കണമെന്നാണ്. അപ്പൊ പെൺകുട്ടികളെ വിദ്യാരംഭം ചെയ്യിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ വിദ്യാരംഭം ചെയ്യിക്കേണ്ടതാര്? ബാലനെയാണ്. അപ്പൊ ഇന്ന് ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട് ബാലൻ എന്ന് പറഞ്ഞ്? ശിശു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ബാലൻ എന്ന് പറയുമ്പോൾ അതിന് പെൺകുട്ടി നടത്തം വരില്ല, ആൺകുട്ടി എന്നേ വരത്തുള്ളൂ. പുത്രൻ പിറക്കണം, അതിനുവേണ്ടി മാതാപിതാക്കൾ വ്രതാനുഷ്ഠാനത്തോടെ ജീവിക്കണമെന്ന് പറയുമ്പോൾ എന്നോട് പുത്രൻ എന്ന് പറഞ്ഞു, എന്നോട് പുത്രി എന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ സന്താനമെന്ന് പറയും, അപത്യമെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും ആകും. സംസ്കൃതത്തിലതിന് വാക്കുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയേണ്ട സ്ഥാനത്ത് എന്ത് പറഞ്ഞു? അവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രൻ, ബാലൻ എന്നൊക്കെയാണ്. ഇതൊക്കെ ഇന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സ്ത്രീ വിരുദ്ധമാണെന്ന് പറയും ഇന്നത്തെ ആൾക്കാർ. സ്ത്രീ വിരുദ്ധമായ നിലപാട് ഇന്നത്തെ സമൂഹം അത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഇന്ന് അതുപോലെ ചില പ്രയോഗങ്ങൾ, സംസ്കൃതത്തിലെ പ്രയോഗങ്ങൾ വളരെ അപകടകരമായ പ്രയോഗം. അതിലൊന്നാണ് ക്രീതഭൃത്യൻ. ഇതൊക്കെ മനുസ്മൃതിയിലും മറ്റും ഉപയോഗിക്കുന്നതാണ്. ക്രീത ഭൃത്യ ഏന, ഏതൊരുവനാണോ ഒരു ഭൃത്യയെ വില കൊടുത്ത് വാങ്ങിയത് അവനാണ് ആര്? ക്രീതഭൃത്യൻ. ബേബ്രീ സമാസം. ഒരു ഭൃത്യയെ വില കൊടുത്ത് വാങ്ങിയവനാണ് ആര്? പറയുമ്പോൾ വിവാഹം കഴിച്ച ഒരു പുരുഷനെ കുറിച്ച് പറയാം. അപ്പൊ ഭാര്യ ആരായി? വില കൊടുത്ത് വാങ്ങിയ സ്ത്രീയായി. ഇതൊക്കെ സ്മൃതികളുടെ കാഴ്ചപ്പാടുകളാണ്. എന്നാൽ ഇതിനകത്ത് തന്നെ എന്ത് പറയുന്നുണ്ട്? സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുതെന്നും പറയുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് അതിന്റെ അകത്ത്. ഇത് സംസ്കൃതം അറിയാമെന്നുള്ള ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ, മലയാളത്തിൽ അർത്ഥമൊന്നുമില്ല കേട്ടോ, പക്ഷെ അതിന്റെ അർത്ഥം അതാണ്. അപ്പോ ഭാര്യ ഭൃത്യെ പോലെയാണെന്ന് പറയുന്നു. അതും ഇന്ന് പിന്നെ ഭാര്യയുടെ ജോലി എന്ന് പറയുന്നത് ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഇന്നത് പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചാൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയും ശുശ്രൂഷിക്കും എന്നാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താഗതി. ഏകപക്ഷീയമായൊരു ശുശ്രൂഷ ഇന്ന് സമൂഹം അംഗീകരിക്കത്തില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീവിരുദ്ധമായ പ്രയോഗങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. പിന്നെ സ്ത്രീ എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്തായിരിക്കണം, സ്ത്രീകളുടെ ധർമ്മം, ഇതിനെ കുറിച്ചൊക്കെ അല്ലാതെ ഒരു 1918 സന്ദേശത്തിനൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയാണ്, ഇത് എഴുതിയിരിക്കുന്നതല്ല. സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യണം, അവർ തൊഴിൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഗുരു പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ വരുന്നത് അങ്ങനെയല്ല. സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? മിക്കവാറും ഗ്രഹഭരണവും എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഇന്ന് നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ആത്മാനന്ദ സ്വാമിക്ക് പണ്ട് സ്മൃതികൾ വായിച്ചപ്പോൾ അതിൽ കിട്ടിയ ആശയങ്ങളാണ്. ഗുരുവിന്റെ ആശയമല്ല, എന്തുകൊണ്ട് ഗുരു അത് വ്യക്തമായി പറയുന്നുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വിവാഹത്തിന് ആണിനെയും പെണ്ണിനെയും ഗുരുകുലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം, എന്താണ്, ഗുരുകുലങ്ങളിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? അത് പറയുന്നുണ്ട്. പിന്നെ ഗുരുകുലം എന്ന് പറയുന്ന ആ സമ്പ്രദായം അത് ഇന്ന് അപ്രായോഗികമാണ്. ആർക്കും അത് ഗുരുകുലത്തിൽ താമസിക്കുക, പഠിക്കുക എന്ന് പറയുന്നതൊക്കെ ഇന്നൊരിക്കലും പ്രായോഗികമായ സംഗതിയല്ല. എന്തുകൊണ്ട്? അതൊക്കെ പഴയ സ്മൃതികളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ്? അതായത് പഴയ കാലത്ത് ഈ സ്മൃതികളൊക്കെ എഴുതുന്ന കാലത്ത് മനുഷ്യൻ എന്തൊക്കെയാണോ പഠിക്കാനുള്ള കാര്യങ്ങൾ അതെല്ലാം ഒരാൾക്ക് പഠിപ്പിക്കാനുള്ളതേ ഉള്ളൂ. ഒരാചാര്യനെല്ലാം പഠിപ്പിക്കും. ഇന്ന് എൽ പി സ്കൂളിൽ തന്നെ ഒരു കുട്ടി പഠിക്കുന്നെങ്കിൽ എത്ര അധ്യാപകർ വേണം? അപ്പൊ അന്നത്തെ സ്കൂളെന്ന് പറയുന്നത് ഗുരുവിന്റെ വീടാണ്. കാരണം ഗുരു അവിടെ എന്ത് ചെയ്യുന്നു? എല്ലാരെയും പഠിപ്പിക്കുന്നു. കാരണം ഗുരുവിനെല്ലാം അറിയാം. അറിയാൻ എന്താ എല്ലാം തോന്നും? കുറച്ച് വിഷയങ്ങളേ ഉള്ളൂ ഒന്ന് പഠിക്കാൻ. അപ്പൊ ഗുരുകുലത്തിൽ ഒരാൾക്ക് താമസിച്ച് ഗുരുവിന്റെ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ വിദ്യാർത്ഥി വീട്ടിൽ പോകുമ്പം ആചാര്യനോടൊപ്പം പോകുന്നു എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു പഴയ സ്മൃതികളുടെ കാഴ്ചപ്പാടാണ്. ഇന്ന് പിന്നെ ബോർഡിംഗ് സ്കൂളുകളുണ്ട്. ബോർഡിംഗ് സ്കൂളുകളിലായാലും എന്ത് വരുന്നു? അവിടെ ഇന്നത്തെ രീതി അനുസരിച്ച് ഒരുപാട് പേര് സമീപിച്ചാല് ഒരാൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം. പണ്ടത്തെ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് വെച്ച് വേണമെങ്കിൽ ഒരു സ്ഥലത്ത് എന്ത് വേണം? ഒരുപാട് അധ്യാപകരും കുറേയധികം വിദ്യാർത്ഥികളും ഒരുമിച്ച് താമസിക്കണം. അത് ഒരു പരിധിവരെ വരും. പഴയ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു. ആ സമ്പ്രദായമേ ഇന്ന് പ്രായോഗികമേ അല്ല. പണ്ടെന്താണ് ഗുരുകുലത്തിൽ ചെല്ലുന്നു, പഠിക്കുന്നു, ആ ഗുരുകുലത്തിൽ പഠനം പൂർത്തിയാക്കുകയാണ്. പിന്നെ വേറെടുത്ത് പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ആ ഗുരുവിനെ അറിയാമെന്നുള്ളതെല്ലാം പഠിപ്പിക്കുന്നു. അതിന് സമാവർത്തനം എന്ന് പറയുന്നത് ഇതെല്ലാം പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചടങ്ങ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, കുട്ടി വീട്ടിൽ പോകുന്നു. പിന്നെ പിന്നെ ഇനി വേറെടുത്തും പോയി പഠിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ തുടങ്ങിയിടത്തല്ല ഒരാൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്നു. പല സ്കൂളുകളിൽ, പല കോളേജുകളിൽ, പല സ്ഥാപനങ്ങളിൽ പലരെ കയ്യിൽ പഠിച്ചാൽ ഒരാൾക്ക് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഒരു നല്ല നിലയിലെത്താൻ പറ്റും. അതുകൊണ്ട് പഴയ രീതിയിൽ ഗുരുകുല സമ്പ്രദായമാണ് നല്ലതെന്ന് ആൾക്കാർ പറയുന്നത്, ഇതിനെ കുറിച്ചൊന്നും ബോധമില്ലാത്ത അപ്രായോഗികമാണ്. അങ്ങനെ എല്ലാം അറിയാമെന്നുള്ള ഒരു ഗുരുവിന് ഇന്ന് കിട്ടുക പ്രയാസം. പഴയകാലത്തും വിദ്യാഭ്യാസം അന്നും ചെയ്തിരുന്നത് അതൊരു ജീവിതവൃത്തിക്ക് വേണ്ടി തന്നെയാണ്. പണ്ട് വിദ്യാഭ്യാസം ജീവിത മാർഗമായിട്ടാണ് പണ്ടും വിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത്, ഇന്നും അങ്ങനെ തന്നെ കാണുന്നു. അതിനോടൊപ്പം സ്വഭാവ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങൾ അതിനോടൊപ്പം ചെയ്യുന്നു. പക്ഷെ അന്ന് ഇന്നും വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൊഴില്, വരുമാനം ഇതൊക്കെയാണ് അതിനാശ്രയിച്ചുള്ള ജീവിതം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മറ്റ് കുട്ടികളുടെ മൂല്യബോധനം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രധാനമായി വരുന്ന അന്നും ഇന്നും ഒന്നാണ്. അപ്പൊ ഗുരുകുല സമ്പ്രദായത്തിലുള്ള ആ വിദ്യാഭ്യാസം കൊണ്ട് ഇന്നൊരാൾക്ക് എന്താണ്, കേവലം മൂല്യബോധനം കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അവന് തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും അസാധ്യമായിത്തീരും. അവന് ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം കൂടിയേ തീരും. അതുകൊണ്ടാണ് ഗുരുവും പറഞ്ഞു സംസ്കൃത വിദ്യാഭ്യാസം അല്ല വേണ്ട, ഇനി എന്താണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അല്ലെങ്കിൽ തൊഴിലില്ലാതെ വിദ്യാഭ്യാസം ചെയ്യും, തൊഴിലില്ലാതെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യ അങ്ങനെ ജീവിക്കും. അതുകൊണ്ടാണ് ആദ്യകാലത്ത് സംസ്കൃത വിദ്യാഭ്യാസത്തിൽ തുടങ്ങിയെങ്കിലും പിന്നീട് ഗുരു പ്രോത്സാഹിപ്പിച്ചത് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണോ, വിദ്യാലയങ്ങളോടൊപ്പം അല്ല ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം എന്ന് പറയുന്ന ആശയം ഗുരു ഇങ്ങനെ കേരളത്തിൽ മുഴുവൻ സഞ്ചരിക്കുമായിരുന്നു. പ്രസിദ്ധനായതിന് ശേഷം അതിനൊന്നും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഗുരു ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യൻ പള്ളികളോടൊപ്പം വിദ്യാലയങ്ങൾ. ഗുരു ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ഒരാളാണ്. ഇന്നിപ്പോ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ചാവറയച്ച. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം വിപുലമായിട്ട് കേട്ടിട്ടുണ്ടോ ചാവറയച്ചനെ കുറിച്ച്? ഇവരുടെ സ്ഥലത്തൊക്കെ ഉണ്ട്. പള്ളികളോടൊപ്പം എന്ത് ചെയ്തു? വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇതാണ് ഗുരു കണ്ടത്, അതാണ് ഗുരു പറഞ്ഞത്. ഗുരു എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. തന്റെ ചുറ്റുപാടിൽ നിന്നും പരിസ്ഥിതികളിൽ നിന്നും മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് ഇദ്ദേഹം കുറേയധികം പുലയരെന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കി. അവർക്ക് അവരെ സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് ഒരു വിദ്യാലയം തുടങ്ങി, സംസ്കൃത വിദ്യാലയം. ഇതൊക്കെ ഗുരു ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതിന് തൃശ്ശൂരിൽ നിന്നും ഒരു പണിയില്ലാത്ത ഒരു വാര്യരെ പിടിച്ചുകൊണ്ടുവന്നു, സംസ്കൃത പണ്ഡിതനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് എന്താണ് ചെല്ലും ചെലവും എല്ലാം കൊടുത്ത് പള്ളിയോട് ചേർത്ത് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. പിന്നീട് അവരെന്ത് ചെയ്തു? ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് അവരാണ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്, അച്ഛന്മാരാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്, ആധുനിക വിദ്യാഭ്യാസത്തിന് അടുത്തറിയിട്ട് മിഷണറിമാരാണ്. ഇതൊക്കെ ഗുരു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് കൽക്കട്ടയിൽ കോട്ടയത്ത്, അപ്പൊ വളരെ മുമ്പ് തന്നെ അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോ ഗുരുവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി സംസ്കൃത വിദ്യാഭ്യാസം പോരാ. ഈ കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ കോളേജ് വന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം കിട്ടി. അവര് ക്രിസ്ത്യാനികളാണ് കൂടുതലും അന്ന് പഠിച്ചത്. അവർക്ക് ബ്യൂറോക്രസിയിൽ വളരെ ഉയർന്ന തരത്തിൽ ഒരുപാട് പേരെത്തിച്ചായിരുന്നു വിദ്യാഭ്യാസം. അപ്പൊ ഗുരുവിന്റെ അച്ഛന്താഗതി മാറി. ഇത് എഴുതുന്ന 25-ലാണ് ഇത് എഴുതുന്നത്. സംസ്കൃത വിദ്യാഭ്യാസം എന്നുള്ള മാറി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി. അപ്പൊ ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇതിൽ ആ കാഴ്ചപ്പാടൊന്നും വരുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? പഴയ ഗുരുകുല വിദ്യാഭ്യാസം. ആലുവായൂര് ഒരു ചെയ്ത ഒരു ഗുരുകുല വിദ്യാഭ്യാസ മോഡൽ തന്നെയാണ് ഈ ആത്മാനന്ദ സ്വാമി. അവിടെ ഗുരുനാഥനായിരുന്നു, എല്ലാവരും അദ്ദേഹത്തിന് ഗുരുനാഥൻ എന്നാണ് വിളിച്ചത്. ശിഷ്യന്മാരെല്ലാം അവിടെ ഒരുമിച്ച് താമസിച്ച് അവരോടൊപ്പം ചേരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ വർക്കല സ്കൂള് സ്ഥാപിച്ചപ്പോഴോ അവിടെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഹെഡ്മാഷായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസമല്ല അവിടെ, ഗുരു തന്നെ നടപ്പിലാക്കിയാണ് അത്. അതിലും ഒരു പടി മുന്നോട്ട് പോയിട്ടാണ് ഏണസ്റ്റ് കർക്ക് ഇവിടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കി. വലിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കി തൊഴിലും വിദ്യാഭ്യാസം അന്ന് പാശ്ചാത്യ നാടുകളിലൊക്കെ പ്രചാരത്തിൽ വന്ന ഒന്നാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗുരു അതിന് വലിയ സപ്പോർട്ട് കൊടുക്കുകയും ഇത് നെയ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു, ഒരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ ഗുരുവിന്റെ സമാധിക്ക് ശേഷം പിന്നെ ഇവിടെ അടിയും പിടിയൊക്കെ ആയി, ആൾക്കാർ അതിനൊന്ന് ശ്രദ്ധിക്കാതായി. പുള്ളി ശിവഗിരി വിട്ടുപോയി, പിന്നെ പുള്ളി തമിഴ്നാട്ടിലെവിടെ പോയി, ഇത് വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിച്ചു, പിന്നെ പുള്ളി മരിച്ചും പോയി. അപ്പോൾ ഗുരുവിന്റെ മാറിയ ചിന്താഗതി ഈ ഗുരുവിന്റെ ശിഷ്യന്മാരാരും മനസ്സിലാക്കുന്നേ ഇല്ല. ഇവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? പാവൂട്ട് യോഗവും അരുവിപ്പുറം പ്രതിഷ്ഠി, അതിൽ നിന്ന് ഇവരത് മുമ്പോട്ട് ഇതുവരെ പോയിട്ടില്ല. ഗുരുവിന് എന്തൊക്കെ മാറ്റം വന്നു അതിനെക്കുറിച്ച് ഈ ശിഷ്യന്മാർക്ക് ഇന്നും ബോധമില്ല. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗുരു ഒരു വിപ്ലവം നടത്തി, എന്താണ്? അരുവിപ്പുറം പ്രതിഷ്ഠ. അതിൽ തന്നെ നിൽക്കും, അതിനെ ചുറ്റിപ്പറ്റിയുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും പൊടിക്കൈകളും. ഗുരു എന്തുമാത്രം മാറി എന്നുള്ളതാണ്. ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് ഗുരു മാറി എന്ന് മാത്രമല്ല, ഇവരൊറ്റ സംഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ എത്രയോ ദീർഘമായി ചിന്തിച്ചു, എത്രയോ ഭാവിയിലേക്ക് നോക്കി ചിന്തിച്ചിട്ടാണ് ഇതിലെ ഈ സ്ത്രീകളുടെ വിവാഹപ്രായം. സ്വതന്ത്ര ഇന്ത്യക്ക് പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഗുരു ഒരു ആദർശമായിട്ട് അന്ന് മുമ്പോട്ട് വെച്ചത്. അപ്പൊ ഈ ഗുരുവിന്റെ ശിഷ്യന്മാര്, അന്നുള്ള ശിഷ്യന്മാര്, ഇന്നുള്ള ശിഷ്യന്മാര്, ഇവർ ഗുരുവിന്റെ പേരിൽ 101 തവണ ആണയിടുമെങ്കിലും ഈ കാര്യങ്ങളൊന്നും അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ ആത്മാനുസ്വാമി ഇങ്ങനെ ഒരു പുസ്തകം എഴുതത്തില്ലായിരുന്നു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബുക്ക് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നു. ഗുരു ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവിടെ വർക്കല സ്കൂളിൽ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമായിരുന്നു. അപ്പോ ആ മാറ്റം, അത് സമൂഹം മാറുന്നത് മാറുകയും അത് മനസ്സിലാക്കി അതനുസരിച്ച് ഉള്ള മാറ്റത്തെ, അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗുരു നിരന്തരമായി ഈ മാറുന്ന സമൂഹത്തോടൊന്നും സമ്മതിച്ചുകൊണ്ടിരുന്ന ആളാണ്. കാരണം ആ കാലഘട്ടം എന്ന് പറയുന്നത്, ഗുരുവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ലോകം മുഴുവനും വിശേഷിച്ച് കേരളത്തിൽ വളരെ വേഗത്തിൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അന്ന്. അതിന് പ്രധാനമായൊരു കാര്യം ബ്രിട്ടീഷുകാർ തന്നെയാണ്, അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. പഴയ സംസ്കൃത വിദ്യാഭ്യാസത്തിൽ നിന്ന് ജനങ്ങൾ അതിൽ നിന്ന് മാറി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോൾ വളരെ വേഗത്തിലുള്ള ഒരു മാറ്റമാണ് വന്നത്. അപ്പോൾ ഗുരുവിന്റെ അടുത്ത് വന്നവരെല്ലാം എന്ത് ചെയ്തു, അവരാധുനികമായ വിദ്യാഭ്യാസം കിട്ടിയവരായിരുന്നു അന്നത്തെ സഹോദരൻ അയ്യപ്പനായാലും സി കേശവനായാലും ഡോക്ടർ പൽപ്പു ആയാലും ഇവരെല്ലാം ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ലോകം എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞവരാണ്. ഗുരു നിരന്തരമായി സംവദിച്ചുകൊണ്ടിരുന്ന ആരത്താണ് മാറുന്ന തലമുറകളോടാണ്. അപ്പൊ ഗുരുവിനും മനസ്സിലായി മാമൂലുകളിലൊന്നും അല്ല നിൽക്കേണ്ടത്, മാറ്റത്തിലാണ്. അപ്പൊ ഗുരു എന്ത് ചെയ്തു, ആ മാറ്റത്തിനനുസരിച്ച് ചിന്തിക്കുകയല്ല ചെയ്ത് ഗുരു ആ കാര്യങ്ങൾ നടപ്പിലാക്കി ഓരോ കാര്യങ്ങൾ. അതാണ് സംസ്കൃത വിദ്യാഭ്യാസം വിട്ടിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് മാറിയത്, വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി എങ്ങനെയാണ്. ആ ഒരു കാഴ്ചപ്പാടെ പുസ്തകത്തിൽ ഇല്ല. അപ്പൊ പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഈ പറയുന്ന ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് എവിടെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആശ്രമങ്ങളിൽ നിങ്ങളെപ്പോലെ തലമുട്ടയടിച്ച ആൾക്കാർ, ഇതുപോലെ തലമുട്ടയടിച്ച ആൾക്കാർ ഇരുന്ന് വല്ലതും പറഞ്ഞു കൊടുത്താൽ അതാവും. എന്ന് വെച്ചാൽ അത് എന്താണ്, മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല, ആത്മാവ്, ജ്ഞാനം, മോക്ഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിന് മാത്രമേ ഗുരുകുല വിദ്യാഭ്യാസം ഇന്ന് ഉപകരിക്കത്തുള്ളൂ. ഇത് തിരിച്ചറിയണം. അത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് ചെയ്യുന്നത് കേവലം ആത്മീയ വിദ്യാഭ്യാസമാണ്, അത് മാത്രം. അതേപോലെ ഇതിന് മുഴുവൻ പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അത് ആ മാറ്റത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുപോലെ പല വിഷയങ്ങളുമുണ്ട്, വിവാഹം പോലെയുള്ള കാര്യം. പിന്നെ ഇതിൽ പറയുന്നതാണ് പ്രസൂതി, സ്ത്രീകളുടെ പ്രസവത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ ശുചിത്വം പോലെയുള്ള കാര്യങ്ങളിൽ അന്നത്തെ ചുറ്റുപാടിൽ 24-25 അതിനൊക്കെ ഒരു പ്രാധാന്യം കണ്ടെന്നിരിക്കാം. പക്ഷെ എന്താണ് ഇന്നതിനൊന്നും എന്താണ് അന്ന് പറയുന്ന എന്താണ്, ഒരു നഴ്സുമല്ല പ്രസവ ശുശ്രൂഷയ്ക്ക് അന്ന് കിട്ടുന്നു അതായിരിക്കും എന്താണ് ഒരു സ്ത്രീ പരിചരിക്കണമെന്നാണ്. ഇന്ന് പ്രസവം ഒക്കെ നോക്കുന്നത് പുരുഷ ഡോക്ടർമാരാണ്. വീടുകളിലല്ല ചെയ്യുന്നത് എന്ന് നിയമപരമായി തെറ്റാണ്. അതിന്റെ പേരിൽ വേണ്ടി ഒന്ന് കേസ് ചാർജ് ചെയ്ത് അകത്തിടാം. ഇന്ന് അതൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണം. ഇന്ന് അതൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. പിന്നെ അതിലൊരു ഭാഗം മാത്രം എന്താണ് ശുചിത്വം. അപ്പൊ ഇന്ന് നിങ്ങൾ ശ്രീനാരായണ ധർമ്മം വെച്ചിട്ട് എന്താണ് പണ്ടത്തെ പതിച്ചി എന്ന് തന്നെ പറയുന്നു. അവർ പ്രസവം എടുക്കുന്ന കാര്യമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര അംഗത്തരമാണ്. ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കാറുണ്ട്? ഉണ്ടോ? ഇതൊക്കെ എനിക്ക് പഠിപ്പിക്കുന്നു. ഇന്നെല്ലാം മോഡേണാ. അങ്ങനെയൊന്നും ചെയ്യുന്ന അപകടമാണ്. തള്ളിയും കുഞ്ഞും മരിച്ചു അക്കാലത്ത്, ഒരുപാട് മരിക്കും. ഓരോ അമ്മമാരും 10-12 പ്രസവിക്കും, 2-3 കാണും, ബാക്കിയെല്ലാം ചത്തു. കാരണം എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല. എന്നുവെച്ചാൽ അന്നത്തെ പൊതുവായ രീതി എന്ന് വെച്ചാൽ എന്തെങ്കിലും കേടുപാടുകളുള്ളതും ചത്തുപോകും, രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇന്നങ്ങനെയല്ല, എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തെടുത്ത് എത്ര തകരാറുള്ളതായാലും ശരി അതിനൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് ആ പറയുന്ന പ്രസൂതിഗ്രഹം ഉണ്ടാക്കുക, അത് ഇത് ഇതിലൊന്നും കാര്യമില്ല. ശുചിത്വം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം എടുക്കാം. പിന്നെ ഈ പഞ്ചമഹായം, ഇത് ഇന്ന് പറയുന്നത് ഇത് യാതൊരു അർത്ഥമില്ല. ഇത് മനുസ്മൃതിയാണ് എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം. ഇതൊക്കെ ആയിരിക്കും നിങ്ങളിന്ന് പഠിപ്പിക്കുന്നത്. ഗുരു എഴുതി വെച്ച് നമ്മൾ തുടങ്ങി, ഗുരു അല്ല ഇത് എഴുതിയത്. ഗുരു തന്നെ അതീ പറഞ്ഞിട്ടുള്ളത് ആവശ്യമുള്ളവർക്ക് മതിയെന്ന്. അതാ ഗുരുവിന്റെ അഭിപ്രായം, മറ്റേ ആത്മാനുസ്വാമിയുടെ അഭിപ്രായം. ഇതിനൊക്കെ വിശ്വസിക്കുന്നവര് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കുട്ടിച്ചാത്തന്റെ ഒരു കത്തെഴുതി കൊടുത്തു എന്ന് വെച്ചാൽ എന്താ എന്റെ അർത്ഥം? കുട്ടിച്ചാത്തന് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് അത് ഇല്ലെന്ന് വെച്ചുകൊണ്ട്? ഈ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത്? അല്ല, കുട്ടിച്ചാത്തൻ എന്ത് ചെയ്തു? എഴുത്ത് വായിക്കൂ, കണ്ണട വെച്ച് വായിക്കൂ, കണ്ണട ഇല്ലാതെ വായിക്കൂ, അതൊക്കെ തമാശയാണ്. ഗുരു ആൾക്കാരുടെ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അന്നത്തെ. പക്ഷെ നേരിട്ട് തന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാനിവിടെ ഇരുന്നു കൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കത്തില്ലല്ലോ. അപ്പൊ അന്ന് ഗുരു പറഞ്ഞ ആരെങ്കിലും അത് അംഗീകരിക്കും. കുട്ടിച്ചാത്തിന് എഴുത്ത് കൊടുക്കാന്ന് വെച്ചാൽ അത് ഗുരു അതിനൊരു തമാശയായിട്ടേ കണ്ടിട്ടുള്ളൂ. അല്ല, എഴുത്തും വായനയൊക്കെ അറിയാന്നുള്ളത് കുട്ടിച്ചാത്ത കൊണ്ടുവന്നവരുടെ വെട്ടിത്തത്തെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ധർമ്മത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളവര് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്താൽ മതി. പക്ഷെ അന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഇതിലൊക്കെ അന്ധമായി വിശ്വസിച്ചവരാണ്. അപ്പോ അവരോട് ഇതൊക്കെ അസംബന്ധം എന്ന് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളത്തില്ല. അവര് പിന്നെ ഗുരുവിനെ തിരസ്കരിക്കും. ഇന്ന് പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അത് അംഗീകരിക്കില്ല എന്നുള്ള മാത്രമല്ല, ശിവഗിരിയുടെ സ്വാമിമാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പറയുന്നവനെ അവർ പുറത്താക്കും, അടുത്ത് ബോർഡ് കൊടുക്കും, അങ്ങനെ പുറത്താകണം. അത് അങ്ങനെയായിരുന്നു. ഗുരു എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഗുരു ഒരു എന്താണ് പരിഷ്കരണവാദിയായിരുന്നു, റിഫോർമേഷൻ. അതാണ് ഗുരു എന്റെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണും, എന്നും പരിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. അല്ല, പഴയ മാമൂലുകളെ പിന്തുടരുന്ന ഒരാളല്ല. ഒരു ഭാഗത്ത് എവിടെയൊക്കെ തിരുത്താമോ അവിടെയൊക്കെ തിരുത്തിക്കൊണ്ടേ, ജനങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രമാത്രം എന്നുകൂടെ പ്രത്യേകം പറയും. അതിനൊരു ലക്ഷ്മണരേഖ, അതിനപ്പുറം പോയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പല കാര്യങ്ങളെയും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യം, ധർമ്മം, ദൈവശാന്തി എന്നെഴുതി വെച്ച ഒരു പ്രതിഷ്ഠ, എന്തോന്ന് പ്രതിഷ്ഠ? ഇതെന്ത് പ്രതിഷ്ഠ? നിങ്ങളൊക്കെ ഒരുപാട് പ്രതിഷ്ഠ നടത്താൻ പോകുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ഇതുപോലെ ഒന്നെഴുതി വെച്ച് നിങ്ങൾ ആരെങ്കിലും പ്രതിഷ്ഠിക്കും? ചെയ്യോ? ചെയ്തു കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടത്തില്ലെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു വരേണ്ടി വരും. ആൾക്കാർ അവരത് കളയുകയും ചെയ്യും. അതാണ് പരിഷ്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ താൻ തന്നെ ചെയ്ത കാര്യങ്ങള് അതല്ല വേണ്ടതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ല, കല്ലിന്റെ ഒക്കെ പുറത്ത് കല്ല് കയറ്റി വെക്കുകയല്ല. പിന്നെ എന്താണ്, മനുഷ്യന് സത്യവും ധർമ്മവും ദയയും ശാന്തിയും എല്ലാം വേണം, ഇതാണ്. പക്ഷെ ഈ കല്ലിൽ കട്ടിപ്പിടിച്ചിരിക്കുന്നവരുടെ അടുത്ത് അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം കല്ലിന്റെ അടുത്ത് ഒരു കല്ലെടുത്ത് വെച്ച് പിന്നെ എന്ത് ചെയ്തു, ക്രമേണ അത് മാറ്റി മാറ്റിയിട്ട് പറഞ്ഞ് ഇതാ വേണ്ടത് സത്യം ധർമ്മം ദയാശാന്തി. അതാണ് അതവനവന്റെ മനസ്സിലാ പ്രതിഷ്ഠിക്കുന്നത്. അതവിടെ ചെന്നിരുന്ന അത് വായിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠയായല്ലോ. കല്ലെടുത്ത് നെഞ്ചിൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ മനുഷ്യന്? ഇതിനൊക്കെ കുറച്ച് ചിന്തിക്കാനുള്ള ഇത് വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പം ഗുരുവിന്റെ ആ നൂതനമായ ആശയങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നിങ്ങൾ ഇതും ഇങ്ങനെ വെച്ച് ശ്ലോകം വായിച്ച് ആൾക്കാരെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൾക്കാരെ ഒരു 1000-2000 വർഷം പുറത്തേക്ക് പുറകിലേക്ക് നടത്തിക്കുക ചെയ്യുന്നു. പലയിടത്തും ചുരുക്കം ചില സ്ഥലങ്ങളുണ്ട്. ഞാനീ പറഞ്ഞത്. പിന്നെ അതിന് തുടക്കം മാത്രം എന്താണ്? ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം. ആ ഭാഗം മാത്രം എന്തായാലും അത് പറഞ്ഞല്ലോ, ഗുരുവിന്റെ ധർമ്മം. ഗുരുവിന്റെ ധർമ്മം തന്നെയാണ്. ബാക്കി മുന്നോട്ട് വരുമ്പോൾ ഗൃഹസ്ഥധർമ്മം, സന്യാസധർമ്മം പോലും എന്താണ്, മനുസ്മൃതിയാണ് എഴുതി വച്ചിരിക്കുന്നത് പലയിടത്തും. അപ്പൊ ചോദിക്കും, മനുസ്മൃതി നല്ലതുണ്ടെങ്കിൽ സ്വീകരിച്ചൂടെ എന്ന് ചോദിക്കും. എന്റെ അഭിപ്രായത്തിൽ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോഴേ ഗുരു പറഞ്ഞ നല്ല കാര്യങ്ങളിൽ ഒരുപാടുണ്ട്. പിന്നെ എന്തിനാണ് മനുസ്മൃതിയിൽ നല്ലതുണ്ടോന്ന് തെരഞ്ഞു പോകേണ്ട കാര്യം? ഗുരുവിന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ മനുഷ്യർ, ഒരുപാട് മനുഷ്യർ അന്ധവിശ്വാസങ്ങൾ. അപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അശുദ്ധിയെക്കുറിച്ച്. ഏത് ഇതില്? ശ്രീനാരായണ. അന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പക്ഷെ അത് സാർവത്രികമായി ഉണ്ടായിരുന്നിരിക്കാം. അത് ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹം, അത് നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ സമൂഹം അങ്ങനെ സ്ത്രീകളുടെ അശുദ്ധി അംഗീകരിക്കുന്നു? അംഗീകരിക്കത്തില്ല. അതായത് ഇത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മള് സമ്പ്രദായത്തിന്റെ പേരിലും പ്രാചീനതയുടെ പേരിലും പഴയ വിശ്വാസങ്ങളുടെ പേരിലൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. ഇത്തരം കാര്യങ്ങളെയൊക്കെ, സ്ത്രീയുടെ അശുദ്ധി പോലെയുള്ള കാര്യങ്ങളെ ജീവശാസ്ത്രപരമായി ഇന്നത്തെ ആധുനികമായ മനുഷ്യന്റെ അറിവ് ആണ് ഇതിനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലൊന്നും യാതൊരു അർത്ഥവും. മനുഷ്യൻ ഒരുപാട് പഠിക്കുകയും മാറിയൊക്കെ ചെയ്തില്ലേ? പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തന്റെ പഴയ വിശ്വാസങ്ങളങ്ങ് മുങ്ങിപ്പോയാണ്. അവൻ തന്നെ തിരിച്ചറിയുന്നില്ല. അപ്പോ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ ഋതുമതിയായി കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കണം. ഇന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും, വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കണം. ഇങ്ങനെയുള്ള കാര്യം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇന്നും ആരും സ്വീകരിക്കുന്ന കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് രണ്ടാണ്, ഒന്ന് പാരമ്പര്യം വിശ്വാസം, മറ്റൊന്ന് ജീവശാസ്ത്രം. ബയോളജിക്കലായി അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. ഇന്നത്തെ സമൂഹം അങ്ങനെ പഠിക്കുന്നു. ചെറിയ കുട്ടികളെ തന്നെ എന്ത് ചെയ്യുന്നത്? സ്കൂളുകളിൽ തന്നെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്, സ്ത്രീകളുടെ എന്തൊക്കെയാണ് ശരീരത്തിൽ മാറ്റം വരുന്നത്, ഇതൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഈ പറയുന്ന പോലെ ഭയപ്പെടുത്തുന്ന ഒരു അശുദ്ധിയൊന്നുമല്ല എന്നുള്ളത് ഒക്കെ ജീവശാസ്ത്രപരമായി മനസ്സിലാകുമ്പോൾ ഈ അശുദ്ധിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറും. അത് ഈ പുസ്തകത്തിലൊക്കെ എഴുതി, അതുകൊണ്ടാ പറഞ്ഞത് ഇതൊക്കെ എടുത്ത് ആ ഓടയിൽ കളയണോ? ആ ബോധമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് എത്ര കൂട്ടുമോ അത്രയും അവര് അതില്. ഏറ്റവും പ്രധാനമായ ഒരു രീതി വരുന്നതെന്ന് പറയുന്നത് പൊതുവെ ഈ ആൾക്കാർക്ക് ഈ ഇവരുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ബ്രാഹ്മണവത്കരണം ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം. ബ്രാഹ്മണവത്കരണം എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ മനസ്സിലൊരു അപകർഷതാബോധം. ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ എന്താണ് മറ്റവർക്ക് ഒപ്പം എത്താത്തത് അവര് കാണിച്ചതുവരെയൊക്കെ നമ്മൾ കാണിക്കാത്തതുകൊണ്ടാണ്. ആ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവര് കാണിച്ച എല്ലാ കോപ്രായങ്ങളും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഒന്നാകുന്നു. അവര് കാണിക്കുന്ന ഗോപ്രായമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ചെയ്യേണ്ടത്. അവരാണ് പ്രാകൃതമായ കാര്യങ്ങൾ കാണിക്കുന്നത്, അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം അവർക്കൊപ്പമാക്കണം. ഇതിനാണ് ബ്രാഹ്മണീകരണം എന്ന് പറയുന്നത്. അവര് പഴയ കാലത്ത് അന്ധമായി ബോധമില്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്തത് ഇന്ന് അതിനെ അനുകരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണെന്ന് സ്വയം അംഗീകരിക്കും. മറ്റുള്ളവർ ഉയർന്ന ആൾക്കാരാണെന്ന് അവർക്ക് ഒരു പട്ടം ചാർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അനുകരിച്ചിട്ട് അവരെ പോലെ ആകാശം. ഞാൻ ഈ ഇവിടെ തലശ്ശേരി അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് തീയരുടെ കുറേ വീടുകളിൽ പോയി, അവരുടെ ആചാരങ്ങളൊക്കെ ഉണ്ടപ്പോൾ അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ആചാരങ്ങളൊക്കെ ബ്രാഹ്മണരുടെ ആചാരമാണ്, ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല, മിണ്ടി കഴിഞ്ഞാൽ നമുക്കും വെള്ളം കിട്ടത്തില്ല അവിടെ. ആ ഞാൻ നേരിട്ട് കണ്ടതാ, ഞാനവിടെ പല വീട്ടിലും ഭക്ഷണം കഴിക്കാൻ പോയി, ഒന്ന് രണ്ട് വീടുകളൊക്കെ താമസിച്ചു. അപ്പൊ എനിക്ക് വളരെ അതിശയം, ഇവരെന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ആചാരമെന്ന് പറഞ്ഞു, എല്ലാ സംബന്ധമാണ്. അത് അവര് സ്വയം വിചാരിക്കുന്ന എന്താണ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒപ്പം എത്തണം. അവര് കാണിക്കുന്നതിൽ ഒരു സ്റ്റെപ്പ് മേലോട്ട് ഈ പറയുന്ന അനാചാരങ്ങൾ കാണിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാം. ശുചിത്വം വേണം, അത് വേറെ കാര്യം. ശുചിത്വത്തിന്റെ പേരിൽ കാണിക്കുന്ന ആചാരങ്ങൾ അതിനെ രീതി ഈ പുസ്തകത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ എന്നോട് ശ്രീനാരായണ ധർമ്മത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ശ്ലോകം വെച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. എന്താ പഠിപ്പിക്കുക ആ ശൈലി? അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ആശയങ്ങൾ എടുക്കാനാണ്. സമീസകർമ്മത്തെക്കുറിച്ച് അതിനിപ്പോ സമയം കഴിഞ്ഞു, ദിവസം അതിനെ കുറിച്ച് പറയാം. മൊത്തത്തില് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകം ഇനി അതേപടി പ്രസിദ്ധീകരിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇന്നത്തെ കാലത്ത്. പക്ഷെ ഇതിൽ നിന്ന് ഇതുപോലെയുള്ള നല്ല ഭാഗങ്ങളെടുത്ത് ശ്രീനാരായണ ധർമ്മമെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ തന്നെ നേരിട്ട് അന്നത്തെ കാലത്ത്, അതായത് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം 1903 ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, ഗുരുദേവൻ SNDP മറ്റും കൊടുത്ത മെസ്സേജുകൾ, പിന്നെ പല ഭാഗത്തും ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ, അത് പ്രധാനമായിട്ടും അന്ന് സമുദായ പരിഷ്കാരത്തെ ഉദ്ദേശിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ട് ഇന്നും അത് പ്രായോഗികമാണ്. പിന്നെ പൊതുവായി വരുന്ന എന്താണ് ഇത്തരം സന്ദേശങ്ങൾ, ഒരു ജാതി ഒരു മതം ഒരു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിനെ ശ്രീനാരായണ ധർമ്മം എന്നുള്ള രീതിയിൽ നമ്മളൊരു ബുക്കാക്കി കഴിഞ്ഞാൽ അത് ദോഷമുള്ള കാര്യമാണ്, നല്ലതുമാണ്. അതിനകത്ത് ഈ പറയുന്ന ഇതിൽ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു ബാക്കിയെല്ലാം കളഞ്ഞു. ആത്മാനന്ദ സ്വാമിയുടെ ശ്രീനാരായണ ധർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കും. ഇത് പുള്ളിയുടെ കുഴപ്പമല്ല, ഇത് പുള്ളിയുടെ സംസ്കൃതത്തിന്റെ കുഴപ്പമാണ്. പഠിച്ചതല്ലേ പഠത്തുള്ളൂ, അദ്ദേഹം പഠിച്ച സംസ്കൃതത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾ ബോർഡ് കൂടി തീരുമാനിക്കും എന്ത് വേണമെന്ന്. ആ മാറ്റം വരണം.